ഉഭ ഉഭയ ഡതര ഡതമ അന്യ അന്യതര ഇതര ഇവിടെ രണ്ട് പ്രത്യേകങ്ങളെ പറഞ്ഞു. ഡതര ഡതമ പറഞ്ഞു, ഡതര ഡതമോ പ്രത്യയോ ഡതര ഡതമ രണ്ടും പ്രത്യയങ്ങളാണ്. പ്രത്യയഗ്രഹണേ തദന്ത ഗ്രഹണം, പ്രത്യയത്തെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ തദന്തത്തെ ഗ്രഹിക്കണം. ഇത് തദന്താഹ ഗ്രാഹ്യാഹ തദന്താഹ ശബ്ദാഹ ഗ്രാഹ്യാഹ തദന്ത ശബ്ദങ്ങളെ ഗ്രഹിക്കണം. അപ്പം അത് രണ്ട് പ്രത്യയങ്ങളുണ്ടെങ്കിലും അതിന് വരുന്ന എങ്ങനെയാണ്? കതര കഥമ ഏതര ഏതമ താഴെ കൊടുത്തിട്ടുണ്ട്. തദര തഥമ ഏകതര ഏകതമ ഇത്രയും ശബ്ദങ്ങളുണ്ട്. ഇവിടെ പ്രത്യയങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഡതര ഡതമ അത് അന്ത്യത്തിൽ വന്നാൽ കതര കഥമ ഏതര ഏതമ തതര തഥമ ഏകതര ഏകതമ ഇത്രയും ശബ്ദങ്ങൾ വരും. ഇതിൻ്റെ രൂപങ്ങൾ ഏതുപോലെ വരും? ഏതുപോലെ വരുന്ന ഏതുപോലെ സർവ സർവേന്ന് സർവ സർവ സർവാന്ന് സർവ സർവ സർവേ. അതുപോലെ ഇവിടെ എന്തുവരും? കതര കതര കതരു കതരേ കതരം കതരു കതരാൻ കതരേണ കതരാഭ്യാം കതരേഹി കതരസ്മൈ കതരാഭ്യാം കതരേഭ്യ കതരസ്മ കതരാഭ്യാം കതരേഭ്യ കതരസ്യ കതരയോ കതര കതരേഷാം കതരസ്മിൻ കതരയോഹോ കതരേഷോ. അതുപോലെ കഥമ ശബ്ദം എങ്ങനെയാണ്? കഥമ കഥമം കഥമോ കഥമ കഥമേന കഥമാഭ്യാം കഥമേഹി കഥമസി കഥമാഭ്യാം കഥമേ കഥമസ് കഥമാഭ്യം കഥമേഭ്യ കഥമസ്യ കഥമയോഹോ കഥമേഷ കഥമസ്മിൻ കഥമയോഹോ കഥമേഷു. എത്ര ശബ്ദം? അടുത്ത് ഏകതര ഏകതരേണ ഇവിടെ പ്രഥമ ഭുവനത്തിൽ വിശേഷ സൂത്രം വന്നത് ജസകശി, ചതുർത്ഥി ഏകവനത്തില്, പഞ്ചമി ഏകവനത്തില്, സപ്തമി ഏകവനത്തില്, മസിംഗ്യോ സ്മാസ്മനോ ഷഷ്ടി ഭുവനത്തില്, ആമി സർവനാമന സുട്. ഇത്രയും സൂത്രങ്ങൾ പ്രത്യേകിച്ച് വരുന്ന ഓർത്തിരിക്കണം. ബാക്കിയെല്ലാം രാമസൂത്രം പോലെ ആ എല്ലാത്തിലും ഉണ്ട് സംബോധന പ്രഥമ. ഹേ കതര, ഹേ കഥമ, അത് പിന്നെ സർവ്വസാധാരണമല്ലാത്തതുകൊണ്ട് ചില ആൾക്കാർ അതിന് വൈയാകരണന്മാരുടെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഈ സർവനാമ ശബ്ദങ്ങൾക്കൊന്നും പലയിടത്തും സംബോധന കൊണ്ട് പ്രയോജനമില്ല. ഇപ്പൊ സ എന്ന് പറഞ്ഞാൽ എന്താണോ അവൻ, ഇപ്പോ ഹേ സ എന്നൊക്കെയുള്ളത് അപൂർവമായി പ്രയോഗിക്കാറ്. അതുകൊണ്ട് സംബോധനയിൽ പ്രയോഗിക്കാത്തിടത്ത് അതിൻ്റെ ആവശ്യമില്ലാന്ന് പക്ഷമുണ്ട്. പക്ഷെ സാധാരണഗതിയിൽ രൂപങ്ങൾ പറയുന്നിടത്തെല്ലാം സംബോധന എഴുതും. അത് ആവശ്യമുള്ളിടത്ത് പ്രയോഗിക്കുക, അല്ലെങ്കിൽ പ്രയോഗിക്കണ്ട. അടുത്ത് പറയുന്ന എന്താണ്? നിയമയിരി അർദ്ധേ, അതായത് സർവ വിശ്വ ഉഭ ഉഭയ ഡതര ഡത, അതിന് അത് കഴിഞ്ഞിട്ട് അന്യ അന്യതര ഇതര ത്വത് ത്വ നിയമ. ആ നിയമയെക്കുറിച്ചാണ് പറയുന്നത്. നിയമ എന്ന് പറയുന്നത് സർവനാമസജ്ഞ വരുന്നത് അർദ്ധം എന്ന് വെച്ചാൽ പകുതി എന്നുള്ള അർത്ഥത്തിൽ അത് ഉപയോഗിക്കുമ്പോഴാണ്. നിയമശബ്ദത്തിന് പകുതി എന്നുള്ള അർത്ഥമുണ്ട്. അങ്ങനെ വരുമ്പോൾ അതിന് സർവനാമസജ്ഞ വരും. സർവനാമസജ്ഞ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ രൂപങ്ങൾ സർവശബ്ദം പോലെ തന്നെ, വിശേഷിച്ചൊന്നുമില്ല. നിയമ നിയമവും നിയമേ നിയമം നിയമവും നിയമ നിയമേന നിയമാഭ്യാം നിയമേ നിയമസ്മ നിയമാഭ്യാം നിയമേഭ്യഹ നിയമസ്മാത് നിയമാഭ്യാം നിയമേഭ്യ നിയമസ്യ നിയമയോ നിയമേഷ നിയമസ്മിൻ നിയമയോ നിയമേഷ. എന്നുവെച്ചാൽ പ്രത്യേകിച്ച് വിശേഷിച്ചൊന്നും വരുന്നില്ല, സർവനാമ ശബ്ദം പോലെ തന്നെ. പക്ഷേ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? പകുതി എന്നുള്ള അർത്ഥത്തിൽ ആണ് അതിന് വരുന്നത്. അതിന് മുമ്പ് വരുന്ന ശബ്ദങ്ങൾ, ഡതര ഡതമ കഴിഞ്ഞ് വരുന്നത് അന്യശബ്ദം. അന്യശബ്ദത്തിനും സർവശബ്ദം പോലെ തന്നെ രൂപവ്യത്യാസം വരത്തില്ല. അതിൻ്റെ രൂപങ്ങൾ എങ്ങനെ വരും? അന്യഹ അന്യേ അന്യം അന്യോ അന്യ അന്യേന അന്യാഭ്യാം അന്യേഹി അന്യസ്മൈ അന്യാഭ്യാം അന്യസ്മാ അന്യാഭ്യാം അന്യസ് അന്യോഹോ അന്യേഷ അന്യസ്മി അന്യോഹോ അന്യേഷ. അത് വരുന്ന അന്യതര അന്യതര അന്യതര അന്യതര അന്യതരാഭ്യാം അതായത് നേരത്തെ പറഞ്ഞ ഡതര ഡതമ രണ്ട് പ്രത്യയങ്ങൾ, അന്യശബ്ദത്തിൽ നിന്ന് ഡതരപ്രത്യയം വന്നാലും അന്യതര എന്ന രൂപം വരാം. പ്രത്യയഗ്രഹണേ തദന്ത ഗ്രഹണമെന്ന് നിയമമുണ്ട്. പക്ഷെ ഇവിടെ അന്യതര എന്ന് പ്രത്യേകം രൂപം കൊടുത്തിരിക്കുന്നത് എന്തിനാണ്? അതുതന്നെ ഡതര ചേർത്താലും ഇങ്ങനെ വരും, അന്യതര എന്ന് തന്നെ വരും. അന്യന്ന് ഡതര വന്നാൽ അന്യതര വരും. പ്രത്യേക ഗ്രഹണേ താന്ത ഗ്രാഹ്യ എന്നുള്ള നിയമം കൊണ്ട് അന്യതര ഗ്രഹിക്കാമെന്നിരിക്കെ അന്യതര ഇവിടെ എന്തിനു പറഞ്ഞു? അന്യതര പ്രത്യയമല്ല, അന്യശബ്ദത്തിൽ നിന്ന് ഡതര വന്നാലേ അന്യതര എന്ന് വരും. ഇങ്ങനെ അതായത് ഈ അന്യതര എന്ന് പറയുന്നത് ഡതര പ്രത്യാന്തമല്ല. അന്യതര എന്ന് പറയുന്നത് എന്താണിത്? അവ്യുത്പന്നമായ ഒരു പ്രാതിപതികമാണ്. കാരണം ഡതര എന്നുള്ള പ്രത്യയം അന്യശബ്ദത്തിൽ നിന്ന് ചേർത്ത് അങ്ങനെ വരും അന്യതര. മുമ്പ് പറഞ്ഞതുപോലെ കതര, യതര, തതര. പക്ഷെ ഈ അന്യതര എന്ന് പറയുന്നത് എന്താണ്? അങ്ങനെ ഡതര പ്രത്യാന്തമല്ല. പിന്നെ ഇത് അവ്യുത്പന്നമായ പ്രാതിപതികമാണ്. അന്യതര ശബ്ദമുണ്ട്, അന്യതമ ശബ്ദമുണ്ട്. രണ്ട് ശബ്ദങ്ങളുണ്ട്, രണ്ടും അവ്യുത്പന്ന പ്രാതിപതികങ്ങളാണ്. കാരണം നമ്മളീ പറഞ്ഞ കഥമ, യതമ, തതമ, ഏകതമ, അതിൽ അന്യതമ ഒന്നോ ഇല്ല. എന്തുകൊണ്ട്? അത് അവ്യുത്പന്ന പ്രാതിപതികമാണ്. അന്യതര എന്ന് പറയുന്നത് ഇവിടെ വന്നു. അപ്പോൾ അതിൻ്റെ രൂപങ്ങൾ എങ്ങനെയായിരിക്കും അന്യതരയുടെ? അന്യതര അന്യതമ ശബ്ദത്തിന്റെയോ എന്നാര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. അത് അതല്ലേ ഇപ്പൊ പറഞ്ഞു, അത് ഇതിനകത്തില്ല. അതുകൊണ്ട് അതിന് സർവനാമസം ഇല്ല എന്ന്. അപ്പൊ അതിന്റെ രൂപങ്ങൾ എങ്ങനെയായിരിക്കും? ആ അപ്പൊ അതങ്ങനെ പറയണം. അന്യതമഹ അന്യ സപ്തമി ഏകോചനം എങ്ങനെ? ഷഷ്ടി ബഹുവനം, ചതുർത്ഥി ഏകോചനം, പ്രഥമാ ബഹുവനം, അങ്ങനെ വരും. എന്തുകൊണ്ട്? അന്യതമ ശബ്ദവും അന്യതര ശബ്ദവും രണ്ടും അവ്യുത്പന്ന പ്രാതിപതികങ്ങളാണ്. അന്യതമ ഡതമ പ്രത്യാന്തമല്ല, അന്യതര ഡതര പ്രത്യാന്തമല്ല. പക്ഷെ അന്യതര ശബ്ദം ഇവിടെ ചേർത്തതുകൊണ്ട് അതിന് സർവനാമ സംജ്ഞ വരും. അന്യതമ ഇവിടെ ഇല്ല, അതുകൊണ്ട് അതിന് സർവനാമ സംജ്ഞ ഇല്ല. അതിൻ്റെ രൂപം രാമശബ്ദം പോലെയാണ്. അർത്ഥം ഇത് തന്നെ, നിർദ്ധാരണാർത്ഥത്തിൽ. പത്ത് പേരുള്ളതിൽ അതിൽ ആരാണ് അന്യതമൻ? അതിലൊരാൾ. രണ്ടു പേരുള്ളതിൽ അന്യതര, രണ്ടിലൊരാൾ. ഡതരപ്രത്യം വന്നാലും അത് തന്നെ. പിന്നെ പ്രാതിവ്യസഞ്ജ വരുന്നതിൽ വ്യത്യാസമുണ്ട്. ഡതരപ്രത്യാന്തമായ ഇവിടെ കത്തരയ്ക്ക് പ്രാതിവ്യസഞ്ജ വരുന്ന സൂത്രപ്രകാരം കൃത്യത, എന്തുകൊണ്ട്? തദ്ധിതാന്തമാണ്. പക്ഷെ അന്യതര ശബ്ദക്ക് എങ്ങനെ വരും? അർത്ഥവദാതിരപ്രത്യ പ്രാതിപതികം. കാരണം അത് പ്രത്യാന്തമല്ല, അവ്യുത്പന്ന ശബ്ദമാണ്. അങ്ങനെ പ്രാതിപതിക സംജ്ഞ വരുന്നതിൽ വ്യത്യാസം വരും. ഉഭയ ശബ്ദങ്ങളുടെ അർത്ഥം എന്താണെന്ന് ചിന്തിച്ചോ? ഒന്നിനെ ഞാൻ പറഞ്ഞാലോ, ഒന്ന് ചിന്തിച്ചിട്ട് വരെ. എന്തൊക്കെയാണ്? ഉദാഹരണം പറഞ്ഞ ഉദാഹരണം പറഞ്ഞു അല്ല, ക്രിയ അന്വയിക്കുന്നു. ക്രിയ അന്വയിച്ചു എന്ന് പറഞ്ഞ എങ്ങനെയാണ്? ഉം ശരി തന്നെ, പറഞ്ഞ് ശരി തന്നെയാണ്. അതായത് ഉഭവം എന്ന് പറയുമ്പോൾ അത് സംഖ്യയെ കുറിക്കുകയാണ്. ഉഭവം സംഖ്യ ആണ്. ദൗ എന്ന് പറയുന്ന പോലെ സംഖ്യാവാചകമാണ്. ഉഭവ് വിജാനീത തൗ ദിവാനത്തിൽ പ്രയോഗിച്ചു. അപ്പൊ വിജാനീത അവിടെയും ദിവാനം പ്രയോഗിച്ചു. രണ്ട് സംഖ്യ പറയുന്നു. ഉഭയ എന്ന് പറയുമ്പോൾ എങ്ങനെ പറയുന്നു? ഉഭയോ മണി എന്ന് പറഞ്ഞാൽ അവിടെ രണ്ടെണ്ണം ചേർന്ന് ഒന്നിനെ പറയുകയാണ്, രണ്ടവയവങ്ങളുള്ള ഒന്നിനെ. അതുകൊണ്ട് ഉഭയോ മണി. ഉഭയേ ദേവ മനുഷ്യാഹ, ദേവന്മാരെയും മനുഷ്യന്മാരെയും ചേർത്ത് പറയാണ് ഉഭയേ ബഹുവചനത്തിൽ. അവിടെ എന്താണ്, രണ്ടെണ്ണം ചേർന്ന ഒന്ന്. അങ്ങനെയുള്ള പലതും കാണും. അങ്ങനെയുള്ള പലതും വരുമ്പോഴത്തേക്കാണ് രണ്ടെണ്ണം ചേർന്ന ഒരു ഉഭയം, പിന്നെ വേറൊരു ഉഭയം, പിന്നെ വേറൊരു ഉഭയം, മൂന്നെണ്ണം വരുമ്പോൾ ഒന്നൊരു ഉഭയേ എന്ന് വരും. അതുകൊണ്ടാണ് ഉഭയോ മണി എന്ന് പറയുന്നു. അപ്പോൾ മണിയിലേക്ക് രണ്ട് ഭാഗങ്ങളുണ്ട്, രണ്ടവയവങ്ങളുള്ള ഒരു മണി. അതിനെ എന്ത് പറഞ്ഞു? ഉഭയോ എന്ന് പറയുന്നു. മറ്റോ അങ്ങനെയല്ല, സംഖ്യ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഉഭവും മുമ്പ് പറഞ്ഞ യേനം വേത്തി അന്താരം യശേനം മന്യതേ ഹതം. ഉഭവും രണ്ടുപേരും, രണ്ടു കൂട്ടരുണ്ട്. അന്താവാണെന്ന് കരുതുന്നവരും പിന്നെ ഹനിക്കപ്പെട്ടു എന്ന് കരുതുന്നവനും, അങ്ങ് രണ്ടു കൂട്ടരുണ്ട്. ആ രണ്ടുപേരും ഉഭവ രണ്ടുപേരും ഇപ്പൊ രണ്ടിനെ കാണിക്കാൻ വേണ്ടിയാണ് അത് പറയുന്നത്. പിന്നെ ഇവിടെ വരുന്നത് അന്യ അന്യതര ഈതര. ഇത്തര ശബ്ദവും അതുപോലെ തന്നെയാണ്. ഇതിന്റെ രൂപം എങ്ങനെ വരും? ഇത്തര അന്യാനാം എന്ന് പറയും, അന്യാണാം എന്ന് പറയും. എന്തുകൊണ്ടാണ് രക്ഷ ഇല്ല? അതേസമയം അന്യ തരാനാം എന്നാണോ? എന്തുകൊണ്ട് രേഖുണ്ട് പൂർവത്തിൽ? ഇതരാനാം എന്നാണോ ഇതരാണാം എന്നാണോ? അല്ല, ഇത് സർവനാമസംജ്ഞയാണ്. ഇതരേഷ ഇത്തരേണ എന്ന് പറയും. ഇത്തരേണ എന്ന് വരുമോ? ഇത്തരേണ എന്നാ ഇത്തരേണ എന്ന പൂർവത്തിൽ രേഖ ഉള്ളതുകൊണ്ട്. അടുത്തു വരുന്നത് ത്വത്ത് എന്ന് പറയുന്ന ശബ്ദമാണ്. ഈ ശബ്ദം ഹലന്തമാണ്, അത് നമ്മൾ അവിടെ പഠിക്കും. ഇപ്പൊ അത് നമുക്ക് രൂപം പറയാൻ പറ്റില്ല. അടുത്തു വരുന്നത് ത്വ, അന്യ അർത്ഥത്തിൽ തന്നെ ത്വ എന്ന് പറഞ്ഞ തവ എന്നുള്ള നിന്റെ എന്നുള്ള അർത്ഥത്തിൽ പറയും. അതിന്റെ രൂപം അങ്ങനെ വരും. ത്വ ശബ്ദത്തിന്റെ അങ്ങനെ വരും. അപ്പൊ ഒരു ശബ്ദം ശരിക്ക് പഠിക്കും, ബാക്കി രൂപങ്ങൾ നമുക്ക് അതുപോലെ മനസ്സിലാക്കാൻ പറ്റും. അടുത്തു വരുന്ന പിന്നെ നേമ, ഇങ്ങനെ ഒരു അതിന്റെ രൂപങ്ങൾ അടുത്തുവരുന്ന സമ, ഇതില് പിന്നെ നിയമശബ്ദത്തിന്റെ രൂപത്തിന് വ്യത്യാസം വരും. അത് നമ്മൾ നിയമങ്ങൾ പഠിക്കും. അത് അതിൻ്റെ വ്യത്യാസം വരും. സമ വന്നു, പിന്നെ സിമ. എങ്ങനെയാണ് അതിൻ്റെ രൂപങ്ങൾ? ഇവിടെ ഇതെല്ലാം സർവപര്യായ ശബ്ദങ്ങളാണ്, സമ സിമ എല്ലാം. അതിൽ സമശബ്ദത്തിൻ്റെ രൂപം നമ്മൾ പഠിച്ചിട്ടുണ്ട്. യഥാസംഖ്യം അനുദേശ സമാനാം പഠിച്ചിട്ടുണ്ടോ? അവിടെ എങ്ങനെയായിരുന്നു വരേണ്ടിയിരുന്നത്? സമേഷാം. പക്ഷെ പാണിനി അവിടെ സമാനാം എന്ന് ഉപയോഗിച്ച് എന്തുകൊണ്ടാണ്? അതായത് സമാനാം എന്ന് പറയുന്ന അവിടെ സമശബ്ദം തുല്യ അർത്ഥത്തിലാണ്. തുല്യ അർത്ഥത്തിലുള്ള സമശബ്ദമാണ് സമാന. അപ്പൊ പാണിനി അങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ മനസ്സിലാക്കാം, സമശബ്ദം സർവ അർത്ഥത്തിലാണ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് സമേഷാം എന്ന് വരും. തുല്യ അർത്ഥത്തിലാണെങ്കിൽ സമാനാം. അർത്ഥവ്യത്യാസമനുസരിച്ച് രൂപം മാറും. അതുകൊണ്ടാണ് പാണിനി അങ്ങനെ ഉപയോഗിച്ചത്. പാണിനി അങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ മനസ്സിലാക്കുന്നതാണ് സമാനാം. പണിനി അങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് മനസ്സിലാക്കാം. അവിടെ ഏതർത്ഥത്തിലാണ് പറഞ്ഞ തുല്യം? യഥാസംഖ്യം അനുദേശം തുല്യങ്ങൾക്കെല്ലാം എന്തുവരും? യഥാസംഖ്യം വരും. അപ്പൊ സമശബ്ദം പാണിനി തുല്യം എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിച്ചപ്പോൾ സമാനാം എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ അവിടെ സർവനാമസംജ്ഞ ഇല്ല, എന്നാൽ സമശബ്ദത്തോടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ സമേഷം എന്നാ വരേണ്ടത്? അപ്പോ അർത്ഥവ്യത്യാസം കൊണ്ടാണ്. സർവ അർത്ഥത്തിലാണെങ്കിൽ എങ്ങനെ വരും? സർവേഷാം. തുല്യം എന്നുള്ള അർത്ഥത്തിലാണെങ്കിലോ സമാനാം. അത് പാണിനിയുടെ ആ പ്രയോഗമാണ് ഈ അർത്ഥവ്യത്യാസത്തിൽ രൂപം വരുമെന്നുള്ളതിന് ജ്ഞാപകം. പാണിനി മറന്നുപോയതുമായിരിക്കാം ഇത് ഉൾപ്പെടുത്ത കാര്യം. ലോകത്തിൽ പ്രയോഗം അങ്ങനെ ഉണ്ടായിരുന്നിരിക്കാം. എന്തായാലും ശരി, സമാനാം എന്ന് പറഞ്ഞാൽ അവിടെ മനസ്സിലാക്കണം ഇവിടെ സർവനാമസംജ്ഞയില്ല, അവിടെ തുല്യങ്ങളായവയുടെ എന്നർത്ഥം വരും. അങ്ങനെ സമാനാം പുത്രാണാം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ്? തുല്യന്മാരായ പുത്രന്മാർ അങ്ങനെ പറയും. സമേഷാം പുത്രാണാം സർവപുത്രന്മാരും, ഇങ്ങനെ അർത്ഥത്തിന് വ്യത്യാസം വരും എന്ന് പറയുന്നു. അപ്പോൾ അതിൽ വരുന്ന ഒരു ശബ്ദം തൊതെന്ന് പറയുന്നത് ഹലന്തമായതുകൊണ്ട് അതിവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അടുത്തു വരുന്നത് പൂർവ പര അപര ദക്ഷിണ ഉത്തര അപര അധരാണി വ്യവസ്ഥായാം അസംജ്ഞായാം. ഇതാദ്യം പറഞ്ഞിരിക്കുന്നത് പൂർവം പരം അപരം ദക്ഷിണം ഉത്തരം അപരം അധരം ഇത്ര ശബ്ദങ്ങൾ. ഇത്ര എണ്ണമുണ്ട്? ഈ ഏഴ് ശബ്ദങ്ങൾക്ക് സർവനാമസംജ്ഞയുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഏഴ് ശബ്ദങ്ങളും സർവാധിഗണത്തിൽപ്പെടുന്നു എന്നാണ് ഈ ഗണസൂത്രം. ഇതിനെ ഗണസൂത്രം എന്ന് പറയും. കാരണം ഗണത്തിന് അകത്ത് വരുന്ന സൂത്രം ഇതൊരു ഗണസൂത്രമാണ്. ഗണങ്ങളുണ്ട്, ഗണത്തിൽ വരുന്ന സൂത്രങ്ങളുണ്ട്. ഈ ഗണസൂത്രം പറയുന്നത് എന്താണ്? ഈ ഏഴ് ശബ്ദങ്ങളും സർവാധിഗണത്തിൽ പെടുന്നു. ഈ സൂത്രത്തിന്റെ ജോലി എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ശബ്ദങ്ങളെ സർവാധിഗണത്തിൽ പെടുത്തുക. അങ്ങനെ പെട്ടുകഴിഞ്ഞാൽ ഇവയ്ക്ക് സർവനാമ സംജ്ഞ വരും. എങ്ങനെ? സർവാധീനി സർവനാമാനി. അപ്പൊ ഈ ശബ്ദങ്ങൾക്ക് സർവനാമ സംജ്ഞ വിധിക്കുന്നത് ഏത് സൂത്രമാണ്? സർവാധീനി സർവനാമാനി. ഈ എന്നാ പിന്നെ ഈ സൂത്രത്തിന്റെ ആവശ്യം എന്തോന്നു? ഗുണസൂത്രത്തിന്റെ ആവശ്യം തോന്നുന്നു. എന്ത് കണ്ടീഷൻ? അത് ഞാൻ പറഞ്ഞില്ലല്ലോ, എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞാൽ മതി. എന്തിനാണെന്ന് ഞാൻ പറഞ്ഞു, ആ കാര്യം പറഞ്ഞാൽ മതി. അങ്ങനെ കേട്ടില്ല, ഒരു ചെറിയൊരു സൗണ്ട് മാത്രം കേൾക്കുന്നു. എന്താ പറയുന്നതെന്ന് കേൾക്കുന്നുണ്ട്. എന്താ പറഞ്ഞത്? അർത്ഥത്തിന് എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത് പറഞ്ഞിട്ടാ ചോദിക്കുന്നത്, പുതിയ കാര്യങ്ങളൊന്നുമല്ല. ഞാൻ പറഞ്ഞിട്ട് നിങ്ങളത് കേട്ടോന്നറിയാൻ ചോദിക്കുന്നു അത്രമാത്രം. അപ്പൊ ഞാൻ പറയാത്ത പുതിയ വ്യാഖ്യാനങ്ങൾ പറഞ്ഞിട്ട് എന്താ കാര്യം? സർവാദി ഗണത്തിൽ പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സൂത്രം. ഗണസൂത്രത്തിന്റെ ആവശ്യം എന്ന് പറയുന്നത് ഇത്രയും ശബ്ദങ്ങളെ സർവാദി ഗണത്തിൽ പെടുത്തുന്നതിന്, അതിനെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്. ഈ സൂത്രം അതാ പറയുന്നത്, ഇത്രയും ശബ്ദങ്ങൾ സർവാദി ഗണത്തിൽ പെടുന്നു. അത് പറഞ്ഞിട്ടാ ഞാൻ ചോദിച്ചത് എന്തിനു വേണ്ടിയിട്ടെന്ന്. തൊട്ടടുത്ത നിമിഷം പിന്നെ എല്ലാവരും വ്യാഖ്യാനിക്കുകയാണ്, എല്ലാവരും വൈയാകരണന്മാരാണ്. ഇത് പറഞ്ഞിട്ടാണ് ചോദിച്ചത് ഈ സൂത്രം എന്തിനു വേണ്ടി. ഈ സൂത്രം എന്ന് പറയുന്നത് ഇത്രയും ശബ്ദങ്ങളെ സർവാദി ഗണത്തിൽ പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ സൂത്രം. അതുകൊണ്ടാണ് ഇതിനെ ഗണസൂത്രം എന്ന് പറയുന്നത്. അങ്ങനെ സർവാധീനി എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു? സർവാദി എന്താ പറയുന്നത്? സർവാദികൾക്ക് സർവനാമസജ്ഞ വിധിക്കുന്നു. അപ്പൊ സർവാദി ഏതാണെന്ന് നമുക്കറിയില്ല. അപ്പം പറഞ്ഞ് സർവ വിശ്വ ഉഭ ഉഭയ ഡതര ഡതമ ഇതൊക്കെയാണ് എന്ന് പറഞ്ഞു. അതിൻ്റെ അകത്ത് എന്ത് ചെയ്തു? ഒരു സൂത്രം വന്നു, ഗണസൂത്രം. പിന്നെ ചോദിക്കുന്നു എന്തിനാ ഇതിൻ്റെ അകത്ത് ഗണസൂത്രം? പറയുന്നു ഇത്രയും ശബ്ദങ്ങളെ ഏതിൽ ഉൾപ്പെടുത്താൻ? സർവാദികളിൽ ഉൾപ്പെടുത്താൻ. അതിനു വേണ്ടിയിട്ടാണോ? അപ്പോൾ അവിടെ എന്ത് പറയുന്നു? വിശേഷം എന്ന് പറയുന്നു വ്യവസ്ഥായാം അസംജ്ഞായാം. അതാ ശബ്ദങ്ങളെ വിശേഷിപ്പിക്കുകയാണ്. ഈ ഏഴ് ശബ്ദങ്ങളും വ്യവസ്ഥയിലും അസംജ്ഞയിലും സർവാധിഗണത്തിൽ ഉൾപ്പെടുന്നു എന്ന് പറയുകയാണ്. ഇത് ശരിക്കും മനസ്സിലായാലേ ഇനി വരുന്ന മനസ്സിലാക്കുന്നു. എന്തുകൊണ്ട്? അടുത്ത അഷ്ടാധ്യായ സൂത്രം വരുന്നുണ്ട്. ഇത് ഗണസൂത്രമാണ്. അഷ്ടാധ്യായ സൂത്രം അടുത്ത് വരും. എന്താണ് പൂർവപരാപര ദക്ഷിണ ഉത്തരാപരാധരാണി വ്യവസ്ഥായ അസംജ്ഞായ. അതെന്തിനാണ്, ഇതെന്തിനാണെന്ന് തിരിച്ചറിയണമെങ്കിൽ ഇതാദ്യം എന്താണെന്ന് മനസ്സിലാക്കണം. ഇതെന്തിനാണെന്ന് ആദ്യം മനസ്സിലാക്കണം. ഗണസൂത്രം വ്യവസ്ഥയിലും അസംജ്ഞയിലും ഏഴ് ശബ്ദങ്ങളെ സർവാദി ഗണത്തിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. മനസ്സിലായല്ലേ? അതിന് അല്ല, സർവഗണത്തിൽപ്പെട്ട് കഴിഞ്ഞു. സർവാദി ഗണത്തിൽപ്പെട്ടു. ഗണസൂത്രം എന്ന് ഏതിനാണ് പറയുന്നത്? മുതലാണി അത്രയേ ഉള്ളൂ. ബാക്കിയുള്ളതോ വ്യവസ്ഥായം അസംജ്ഞ. ഇതാണ് ഗണസൂത്രം ഒന്ന്. എന്താ പറയുന്നത്? വ്യവസ്ഥയിലും അസംജ്ഞയിലും എന്നുവെച്ചാൽ പൂർവപര ശബ്ദങ്ങൾ എപ്പോഴും ഇതിൽ പെടില്ല, സർവാധിഗണത്തിൽ പെടത്തില്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ പേരാണ് പൂർവ, അങ്ങനെ പേരിടാണല്ലോ. പൂർവ പൂർവ എന്നൊരാളുടെ പേരാണെങ്കിൽ ഈ സൂത്രം അനുസരിച്ച് ഇത് സർവാധിഗണത്തിൽ പെടത്തില്ല, പെടുമോ? കാരണം അസംജ്ഞായ എന്ന് പറഞ്ഞു വെച്ചാൽ സംജ്ഞയിലെ പെടത്തില്ല. സംജ്ഞ അല്ലെങ്കിലേ സർവാധിഗണത്തിൽ പെടത്തുള്ളൂ. അസംജ്ഞായ എന്ന് പറഞ്ഞാൽ ഈ പൂർവാദി ശബ്ദങ്ങൾ സർവനാമത്തിന്റെ ഗണത്തിൽ പെടണമെങ്കിൽ അത് സംജ്ഞയായിരിക്കാൻ പാടില്ല, എന്നുവെച്ചാൽ പേരായിരിക്കാൻ പാടില്ല. ഒരാളുടെ പേര് പൂർവ എന്നാണെങ്കിൽ അതിന്റെ രൂപങ്ങൾ എങ്ങനെയായിരിക്കും? പൂർവ പൂർവോ പൂർവാഹ പൂർവാൻ പൂർവേണ പൂർവാഭ്യാം പൂർവൈഹി പൂർവായ പൂർവാഭ്യാം പൂർവേഭ്യ പൂർവേഹോ പൂർവ ഹോ പൂർവാണാം പൂർവേ പൂർവയോഹോ പൂർവേഷ. അപ്പൊ ഇങ്ങനെയും പൂർവശബ്ദത്തിന് രൂപം കാണും. അങ്ങനെ രൂപം കണ്ടു കഴിഞ്ഞാൽ അവിടെ മനസ്സിലാക്കണം ഇത് സർവനാമ ശബ്ദമല്ല. എന്തുകൊണ്ട് സർവനാമ ശബ്ദമല്ല? ഇത് സംജ്ഞയാണ്, ഇതാരുടെ പേരാണ്, ഒരു സ്ഥലത്തിന്റെ പേരായിട്ട് പറയാനുണ്ട്. പൂർവം നമ്മൾ പറയാറില്ലേ, പൂർവദേശം പശ്ചിമദേശം അങ്ങനെയൊക്കെ പ്രയോഗിക്കാറില്ലേ. അതുപോലെ തന്നെ നമ്മൾ പൂർവശബ്ദത്തെ ഉപയോഗിക്കും ഒരാളുടെ പേരായിട്ട് സംജ്ഞയായിട്ട്. അപ്പൊ ഇത് അങ്ങനെ സംജ്ഞയായിട്ട് പേരായിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ സർവനാമസംജ്ഞയില്ല. അതുപോലെ തന്നെ ഒന്നുകൂടി ശ്രദ്ധിക്കുന്നത് എന്താണ്? ഈ പൂർവപര ശബ്ദങ്ങൾ വ്യവസ്ഥയിൽ പ്രയോഗിച്ചാലേ അതിന് സർവനാമസംജ്ഞയുള്ളൂ. വ്യവസ്ഥയിൽ പ്രയോഗിച്ചാലേ അത് ഈ ഗണത്തിൽപ്പെടും. ഗണത്തിൽപ്പെട്ടാലേ സർവനാമസംജ്ഞ വരും. പൂർവാദി ശബ്ദങ്ങൾ വ്യവസ്ഥയിൽ പ്രയോഗിക്കുമ്പോൾ എന്തു വരുന്നു എന്നല്ല പറഞ്ഞു, സർവാദി ഗണത്തിൽപ്പെടുന്നു. ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം, രണ്ടുത്തരമില്ല. ഇവിടെ ഒന്ന് വെച്ചാൽ രണ്ട് കിട്ടും, അങ്ങനെയല്ല. ഒന്ന് വെച്ചാൽ ഒന്നേ കിട്ടും. പൂർവാദി ശബ്ദങ്ങൾ വ്യവസ്ഥയിൽ, പൂർവാദി ശബ്ദങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു? സർവാദി ഗണത്തിൽപ്പെടുന്നു. സർവാദി ഗണത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ സർവനാമസംജ്ഞ എങ്ങനെ കിട്ടും? സർവാദിനി സർവനാമാനി തിരിഞ്ഞു പോരുത്. അപ്പൊ വ്യവസ്ഥയെന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഈ ശബ്ദങ്ങൾ പൂർവപര അപര ദക്ഷിണ ഉത്തര അപര അതര ശബ്ദങ്ങൾ ദിക്ക് ദേശം കാലം ഇതിലാണ് ഇതിൽ ഏതെങ്കിലും പ്രയോഗിച്ചു കഴിഞ്ഞാൽ അതിനാണ് പറയുന്നത് വ്യവസ്ഥ. ദിക്ക് ദേശം, ഉദാഹരണം പറയുന്നു, പൂർവം ഒരു ദിക്കിനെ കുറിച്ച് പറയുന്നു, അപരം വേറൊരു ദിക്കിനെ കുറിച്ച് പറയുന്നു, അപരം ഒരു ദേശത്തെ കുറിച്ച് പറയുന്നു, താഴ്ന്നത് എന്നും മറ്റും ഒരു ദേശത്തെ കുറിച്ച് പറയാം, ദക്ഷിണം ദിക്കിനെ കുറിച്ച് പറയാം, ഉത്തരം ദക്ഷിണെ കുറിച്ച് പറയാം, അപരം ഒരു ദിക്കിനെ കുറിച്ച് പറഞ്ഞിട്ട് മറ്റ് ഓപ്പോസിറ്റ് ദിക്കിനെ കുറിച്ച് പറയുന്നു, അധരം ദേശത്തെ കുറിച്ച് പറയുന്നു, കാലത്തെ കുറിച്ച് പറയാം, പൂർവകാലം അപരകാലം. ഇങ്ങനെ ദിക്ക് ദേശം കാലം ഈ അർത്ഥത്തിൽ ഈ ശബ്ദങ്ങൾ ഉപയോഗിക്കുമ്പോൾ പറയും ഇത് വ്യവസ്ഥയിലാണ്. അങ്ങനെയുള്ളിടത്തും പിന്നെ ഇത് സംജ്ഞ അല്ലാതെ ഉപയോഗിക്കുന്നിടത്തും ഈ ശബ്ദങ്ങൾ പൂർവാദി ശബ്ദങ്ങൾ എന്ത് സംഭവിക്കുന്നു? സർവാധികണത്തിൽ പെട്ടുകഴിഞ്ഞാൽ സർവനാമ സംജ്ഞ വരുന്നു. അതിന്റെ രൂപങ്ങളെല്ലാം ശ്രദ്ധിക്കുന്ന എങ്ങനെയെന്ന് അടുത്ത് പറയും. പൂർവ എന്താ അവിടെ ഉദ്ദേശിക്കുന്ന എഴുതുന്നയാള്? അപരം എന്ന് പറഞ്ഞാൽ പൊതുവെ പറയുന്നത് അന്യൻ എന്നുള്ള അർത്ഥത്തിലാണ്. അപര ശബ്ദത്തിന്റെ തന്നെ അർത്ഥം അതാണ്. അപരൻ എന്ന് പറഞ്ഞാൽ അന്യൻ, അപരം. അല്ല, അവിടെ എന്താ ഉദ്ദേശിക്കുന്നതെന്നാണ്. ഇപ്പോൾ പൂർവം ഒന്ന് ഒന്നിനെ പറഞ്ഞു, പിന്നെ മറ്റൊന്നിനെ എന്നുള്ള അർത്ഥത്തിൽ അപരം എന്ന് പറയണമെങ്കിൽ തെറ്റില്ല, തെറ്റുണ്ടോ? അപരൻ. അത് എന്താണ് പരൻ എന്ന് പറഞ്ഞാൽ എന്താണ് പരൻ എന്ന് പറയുന്നതിന് അന്യം എന്നർത്ഥമുണ്ട്. പിന്നെ അതേ അർത്ഥത്തിൽ തന്നെ ഉപയോഗിക്കും അപരശബ്ദം. അത് രൂഢമാണ് അർത്ഥം. പരൻ എന്ന് പറയുന്നത് അന്യനെന്ന് ഉപയോഗിക്കുന്നത് പോലെ തന്നെ ആ പരൻ എന്ന് പറയുന്നതും അന്യനെന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് രൂഢമായിട്ട്. അവിടെ നമ്മൾ അർത്ഥം പറയരുത്, പരനെന്ന് വെച്ചാൽ അന്യൻ, എന്നാ പരൻ അവരെന്ന് പറഞ്ഞാൽ ആരായി താൻ. അങ്ങനെയല്ല. എന്തുകൊണ്ടല്ല? അത് നഞ്ഞ് സമാസത്തിൽ സമസ്തപദമല്ല. പരൻ എന്ന് പറയുന്നത് പോലെ തന്നെ രൂഢമായ ശബ്ദമാണ് എന്ത്? അപരൻ. പരൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അന്യൻ. അപരൻ എന്ന് പറഞ്ഞാലും അന്യൻ. ഈ വ്യത്യാസം മനസ്സിലാക്കാതെ ചിലർ പരൻ എന്ന് പറഞ്ഞാൽ അന്യൻ, അപരൻ എന്ന് വെച്ചാൽ താൻ എന്നർത്ഥം പറയും. അപരൻ എന്ന് വെച്ചാൽ താൻ എങ്ങനെയാകുന്നു? അവർ അത് നഞ്ഞാണ്, എന്നാ പര അപര. അത് ശബ്ദത്തിന്റെ ഈ വ്യത്യാസം മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. രൂഢ ശബ്ദങ്ങൾ എങ്ങനെയാണ് പ്രയോഗിക്കുന്നത്, അർത്ഥത്തിൽ തന്നെ അതിനെടുക്കണം. പിന്നെ ഇനി ഏതെങ്കിലും ഒരു വിദ്വാൻ എവിടെയെങ്കിലും അങ്ങനെ അറിഞ്ഞുകൊണ്ട് ഒരു വ്യുത്പന്ന ശബ്ദം ഉണ്ടാക്കി പ്രയോഗിക്കുകയാണെങ്കിൽ ശരി, അല്ല സാധാരണഗതിയിൽ ഭാഷാപ്രയോഗത്തിൽ അതൊക്കെ രൂഢ ശബ്ദങ്ങളാണ്. അപ്പോൾ അപരൻ എന്ന് വെച്ചാൽ അന്യനെന്നർത്ഥം. അന്യൻ, അന്യമായത്. അപ്പൊ പൂർവം അപരം പൂർവത്തിൽ നിന്ന് അന്യമായത് എന്നെടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ലേ? അത് പറഞ്ഞത് ഇതൊക്കെ അർത്ഥം മനസ്സിലാക്കിയാണോ മനസ്സിലാക്കാത്തയാണോ? ഇപ്പൊ പൂർവം പരം എന്ന് പറഞ്ഞാൽ അതേ അർത്ഥം തന്നെ ഏതിനും വന്നു, അപരം. അപ്പോ തെറ്റില്ല. അങ്ങനെ ഉപയോഗിക്കാം. ഇവിടെ പരം കഴിഞ്ഞ് വരുന്ന അപരമാണ്. പൂർവ പര അപരം, അപരമല്ല അപര എന്നുള്ളത്. അത് അവസാനം പര കഴിഞ്ഞു വരുന്നത് അപര എന്നാണ്. നമ്മുടെ താഴെ കൊടുത്തിട്ടുണ്ട് അപര ശബ്ദോ ലഘു അർത്ഥവാചക എന്നാണ്. അപര ശബ്ദം എന്ന് പറയുന്നത് എന്താണ്? ലഘു എന്നുള്ള അർത്ഥമാണ്. പക്ഷെ ഇവിടെ അതല്ല അർത്ഥം. എന്തുകൊണ്ട്? ഇവിടെ എന്ന് പറയുന്ന അപര ശബ്ദത്തിന് സർവനാമ സ്വപ്ന ഘടനയ്ക്ക് ദിക്ക് ദേശം കാലം മൂന്ന് ഏതെങ്കിലും ഒരിടത്ത് പ്രയോഗിച്ചാലേ കിട്ടത്തുള്ളൂ. എന്തുകൊണ്ട്? വ്യവസ്ഥ എന്ന് പറയുന്നുണ്ട്. ഈ പറയുന്ന അർത്ഥം ലഘു എന്നുള്ള അർത്ഥം പ്രയോഗിച്ചാൽ ദിക്കിലും ദേശത്തിലും വേണമെങ്കിൽ ലഘു കാലം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ ലഘുവർത്ഥം എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് സംശയം ഉണ്ടാവും. അത് ശരിയല്ല അങ്ങനെ എഴുതുന്നത്. ലഘുകാലം എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിച്ചു എന്നാണെങ്കിൽ ശരി. പക്ഷേ ഇവിടെ അത് കാലത്തിലോ ദേശത്തിലോ ദിക്കിലോ പ്രയോഗിക്കണം. എന്നാലേ അതിന് വ്യവസ്ഥയെന്ന് പറയാൻ പറ്റും. പിന്നെ സ്വപ്നയായിരിക്കാനും പാടില്ല. അതിൻ്റെ രൂപങ്ങൾ ഇനി ശ്രദ്ധിക്കാനും വിശേഷ സൂത്രം വരുന്നതുകൊണ്ട് രൂപം പിന്നീട് ശ്രദ്ധിക്കും. അടുത്ത് വരുന്ന സ്വം അജ്ഞാതി ധനാഖ്യായം. ആഖ്യ എന്ന് പറഞ്ഞാൽ പേര്. അജ്ഞാതി ധനാഖ്യായം എന്ന് പറഞ്ഞാൽ ജ്ഞാതി ധന ആഖ്യയിൽ നിന്ന് ഭിന്നമായിട്ട് ഉപയോഗിക്കുമ്പോൾ സ്വം ശബ്ദം. സ്വം ശബ്ദത്തിന് നാലർത്ഥമാണ്. ആത്മാ, ആത്മീയ, ജ്ഞാതി, ധനം. നാലർത്ഥമാണ് അതിനുള്ളത്. സ്വം എന്ന് പറഞ്ഞാൽ ആത്മാന്ന് വെച്ചാൽ താൻ, സ്വരൂപം എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഇവിടെ താൻ എന്നുള്ള അർത്ഥം. പിന്നെ ആത്മീയം, സ്വീയം, തൻ്റേതെന്നുള്ള അർത്ഥം. പിന്നെ സ്വശബ്ദത്തിന് വരുന്നതാണ് എന്താണ്? ധനം, സ്വത്ത്. രാമസ്യസ്വം എന്ന് വെച്ചാൽ രാമന്റെ സ്വത്ത്, ധനം. പിന്നെ ആഖ്യ, പേര്. അല്ല, ഇത്രയും അർത്ഥത്തിൽ. പിന്നെ ജ്ഞാതി, ധനം. ആത്മ, ആത്മീയ, ജ്ഞാതി, ധനം. ജ്ഞാതി എന്ന് വെച്ചാൽ ബന്ധു, ഇങ്ങനെ ആത്മാ ആത്മീയ ജ്ഞാതി ബന്ധു എന്ന് പറയുമല്ലോ, എന്റെ ഇന്നവരാണോ. അപ്പൊ ഈ നാലർത്ഥങ്ങളിൽ അജ്ഞാതിധനം, ഈ രണ്ടർത്ഥവും വിടണം. ബന്ധം, ബന്ധു എന്നുള്ള അർത്ഥവും ജ്ഞാതി, ധനം എന്നുള്ള അർത്ഥവും വിട്ടുകഴിഞ്ഞാൽ പിന്നെ വരുന്ന രണ്ടർത്ഥങ്ങൾ ഏതാണ്? ആത്മാ ആത്മീയൻ, താൻ തൻ്റേത്. ഈ രണ്ടർത്ഥത്തിനുമേ സംശബ്ദത്തിനെന്ത് സംഭവിക്കോ? സർവാധിഗണത്തിൽപ്പെടുത്തുള്ളു. സ്വം സർവാധിഗണത്തിൽപ്പെടണമെങ്കിൽ എന്ത് വേണം? ആത്മാ ആത്മീയം എന്ന് പറയുന്ന ഈ രണ്ടർത്ഥത്തിലേ പെടത്തുള്ളൂ. അങ്ങനെ പെട്ടുകഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സർവാധീനി സർവനാമാനിപ്രകാരം സർവനാമസഞ്ജ. അപ്പോ മറ്റു രണ്ടർത്ഥത്തിലാണ് ഉപയോഗിക്കുകയാണെങ്കിൽ ഏതുപോലെ ഇരിക്കും രൂപം? രാമശബ്ദം പോലെ അദന്തമായതുകൊണ്ട്. അപ്പൊ സ്വമജ്ഞാതി ധനാഖ്യായം എന്ന് പറയുന്ന രണ്ടാമത്തെ ഗണസൂത്രം എന്താ ചെയ്യുന്നത്? എന്താ ചെയ്യുന്നു? എന്താ ചെയ്യുന്നു? സത്യം വിധിക്കുന്നു. ഞാനിപ്പോ പറഞ്ഞിട്ടാ ചോദിച്ചു. സർവാധി ഗണത്തിപ്പെടുത്തുന്നു. ഇപ്പൊ പറഞ്ഞിട്ടാ ചോദിച്ചത്. ഇതുവരെ പറഞ്ഞിട്ട് ഉടൻ ചോദിക്കുമ്പോ തെറ്റിക്കരുത്. സർവാധി ഗണത്തിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ടാ ഞാൻ ചോദിച്ചത്, എന്ത് ചെയ്യുന്നു? അടുത്ത മൂന്നാമത്തെ ഗണസൂത്രമാണ് അന്തരം ബഹിർയോഗ ഉപസംവ്യാനയോഹോ. അന്തരശബ്ദത്തിനും ഇതുപോലെ ഈ രണ്ടർത്ഥത്തിൽ, ഒന്ന് ബഹിർയോഗം, മറ്റൊന്ന് ഉപസംവ്യാനം. ബഹിർയോഗം എന്ന് വെച്ചാൽ പുറത്തുള്ളത്, പുറമേയുള്ള വസ്തു. വീട്ടിന്റെ അകത്തിരിക്കുമ്പോൾ പുറമേയുള്ള വസ്തു എന്നുള്ള അർത്ഥത്തിലും, ഉപസംവ്യാനം ഉത്തരീയം. എന്നുള്ള അർത്ഥത്തിലും അന്തരശബ്ദത്തിന് എന്ത് സംഭവിക്കും? സർവാധി ഗണത്തിൽപ്പെടും. ഈ രണ്ടർത്ഥത്തിൽ, പുറമേയുള്ള വസ്തു എന്നുള്ള അർത്ഥത്തിലും, ഉപസംവ്യാനം ഉത്തരീയം എന്നുള്ള അർത്ഥത്തിന് ഉപയോഗിക്കുമ്പോൾ അന്തരശബ്ദത്തിന്, അന്തരശബ്ദം സർവാധി ഗണത്തിൽപ്പെടുന്നു. അല്ല, വേറെ ഏതെങ്കിലും ഒരർത്ഥത്തിലാണ് ഉപയോഗിക്കുകയാണെങ്കിൽ ഏതുപോലെ വരും? രാമശബ്ദം പോലെ വരും. ആണ് അന്തരം ബഹിർയോഗ ഉപസംവ്യാനയോഹോ എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോ ഈ മൂന്ന് ഗണസൂത്രങ്ങളും ഈ പറയുന്ന വിശേഷ അർത്ഥങ്ങളിൽ ഇത്രയും ശബ്ദങ്ങളെ സർവാധി ഗണത്തിപ്പെടുത്തി. ഇതിന് സർവാധി, ഇനി സർവനാമാനി സർവനാമ സജ്ഞ വിധിച്ചാൽ എന്തൊക്കെ വരുന്നു? ആ കാര്യങ്ങളെല്ലാം വരും. ഈ ശബ്ദങ്ങളെല്ലാം ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, വേറെ അർത്ഥത്തിലും പ്രയോഗിക്കും. ആ അർത്ഥത്തിൽ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും തന്നെ സർവാധി ഗണത്തിപ്പെടത്തില്ല, സർവനാമ സജ്ഞ ഇല്ല, അകാരാന്ത ശബ്ദങ്ങൾ എല്ലാം രാമശബ്ദം പോലെ വരും. പുല്ലിംഗത്തിൽ സ്ത്രീലിംഗവും നവസ്ത്രീലിംഗവും ഒക്കെ ആണെങ്കിൽ എങ്ങനെ വരും എന്നുള്ളത് ഇനി നമ്മൾ പഠിക്കും. ഇപ്പം നമുക്ക് പുല്ലിംഗ അകാരാന്ത ശബ്ദം മാത്രമേ പറയാൻ പറ്റൂ. ഇപ്പം പൂർവ്വശബ്ദത്തിന് പൂർവ എന്ന് സ്ത്രീലിംഗത്തിൽ പ്രയോഗിച്ചാൽ എങ്ങനെ വരും അത് നമുക്ക് പറയാൻ പറ്റില്ല. പൂർവ്വശബ്ദത്തിന് പൂർവം എന്ന് നവസ്ത്രീലിംഗത്തിൽ പ്രയോഗിച്ചാൽ എങ്ങനെ വരും അതും പറയാൻ പറ്റില്ല. നമുക്കിപ്പോൾ പറയാൻ കഴിയുന്ന എന്താണ്? പൂർവ്വശബ്ദം പുല്ലിംഗത്തിൽ പ്രയോഗിച്ചാൽ എങ്ങനെ വരും? സർവനാമസഞ്ജ ഇല്ലെങ്കിൽ പൂർവ പൂർവ പൂർവാഹ അത് നമുക്ക് പറയാം. പിന്നെ അടുത്തു വരുന്നത് തെത്, തത്, യത്, ഏതത്, ഇതം, അതസ്, ഇതെല്ലാം ഇതിന്റെ അർത്ഥത്തോടുകൂടി നമ്മൾ ഹലന്തത്തി പഠിക്കും എല്ലാം തന്നെ. അത് കഴിഞ്ഞ് വരുന്നതാണ് ഏകശബ്ദം. അത് അകാരാന്തമാണ്. ഏകശബ്ദം സംഖ്യ വാചകമായിട്ട് ഉപയോഗിക്കുമ്പം ഏകവചനം മാത്രമേ കിട്ടൂ. പക്ഷേ ഏകോ അന്യാർത്ഥേ സമാനേ അല്പേ സാധാരണേ ഒരുപാട് അർത്ഥത്തിൽ പ്രയോഗിക്കും. അങ്ങനെയെല്ലാം വരുമ്പോൾ ഏകശബ്ദത്തിന് ദ്വിവചന ബഹുവചനങ്ങളും വരും. അപ്പോൾ സർവനാമകാര്യം വരും. ഏകശബ്ദം സർവാദി ഗണത്തിപ്പെടുന്നു, സർവാദീന് സർവനാമാനി എന്നുള്ള അനുസരിച്ച് സർവനാമ സ്വപ്നം വരുന്നു. അപ്പോൾ എങ്ങനെ വരും ഏകശബ്ദത്തിൻ്റെ രൂപങ്ങൾ? ഭാഷയത്തിലും മറ്റും ധാരാളം വരാറുണ്ട്. ഇതി ഏകേ എന്ന് പറഞ്ഞ ഏത് വിഭക്തിയാണ്? പ്രഥമ ഭൂവിന് എന്താ അർത്ഥം? ഇതി അന്യേ മറ്റു ചിലർ ഇങ്ങനെ പറയുന്നു, ഞങ്ങളുടെ സിദ്ധാന്തം ഇന്നതാണ് മറ്റുള്ള ചില. അപ്പോൾ ഏകശബ്ദത്തിന് എങ്ങനെ ഏകം എന്ന് പറഞ്ഞാൽ ഒന്നല്ലേ? അപ്പോൾ അവിടെ എങ്ങനെ ബഹുവനം വന്നു? ഒന്നെന്ന് പറയുമ്പോൾ എങ്ങനെ ബഹുവനം വരുന്നു? അത് അന്യം എന്നുള്ള അർത്ഥത്തിൽ അന്യാന്ന് തന്നെ. ഏകാന്ന് വെച്ചാൽ അന്യഹ എന്നാണ്. ഏകഹ എന്ന് പറഞ്ഞാൽ അന്യഹ, ഏക എന്ന് പറഞ്ഞാൽ അന്യേ അന്യർ. അങ്ങനെ ഏകശബ്ദത്തിന് ബഹുവചനത്തിനും പ്രയോഗിക്കാം. പിന്നെ വരുന്നത് ഏതൊക്കെയാണ്? ദ്വി യുഷ്മത്. ദ്വി എന്ന് പറയുന്നത് നമ്മൾ ഇകാരാന്തത്തിൽ പഠിക്കും. പിന്നീട് വരുന്നത് യുഷ്മത് അസ്മത് ഭവതു. ഭവതു എന്നുണ്ടെങ്കിലും അത് ഭവത് ശബ്ദമാണ്. കിം ഇതെല്ലാം അർത്ഥസഹിതം ഹലന്ത പ്രക്രിയയിൽ പഠിക്കും. അതിൽ സർവശബ്ദത്തിൻ്റെ രൂപങ്ങളാണ് നമ്മൾ പഠിച്ചത് അവിടെ. പിന്നെ വിശ്വ ഉഭ ഉഭയ ഡതര ഡതമ്പ പ്രത്യാന്തങ്ങൾ അന്യ അന്യതര ഇതര ത്വ നേമ സമസിമ എല്ലാം. അതിൽ നിയമശബ്ദത്തിൻ്റെ രൂപവ്യത്യാസം ഇനി പഠിക്കും. സമശബ്ദത്തിന് രണ്ടു തരത്തിലുണ്ടാവുമെന്ന് പറഞ്ഞു. സിമശബ്ദത്തിൻ്റെയും പഠിച്ചു കഴിഞ്ഞു. അതാണ് ഇവിടെ പറഞ്ഞ നേമൈതി അർദ്ധേ. നാമ എന്ന് പറയുന്ന ശബ്ദം അർത്ഥം പകുതി എന്നുള്ള അർത്ഥത്തിൽ സർവാധി ഗണത്തിപ്പെടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. നേമൈതി അർദ്ധേ എന്ന് പറഞ്ഞു. നേമശബ്ദം അർത്ഥം പകുതി എന്നുള്ള അർത്ഥത്തിൽ സർവാധി ഗണത്തിനുണ്ട്, സർവനാമസജ്ഞ വരുന്നു. സമ സർവപര്യായ അടുത്തവിടെ പറയുന്നു. സമ എന്ന് പറയുന്നത് സർവപര്യായ എന്നുവെച്ചാൽ സമശബ്ദം സർവപര്യായത്തിൽ എന്തെന്നാണ് പറയുന്നത്? സർവാധിഗണത്തിൽ പെടുന്നു എന്നാണ്. അങ്ങനെ പെടുന്നതുകൊണ്ട് സർവനാമസജ്ഞം വരും. തുല്യപര്യായത്തിൽ നിന്നാ തുല്യപര്യായമാണെങ്കിൽ വരത്തില്ല. തുല്യം എന്നതിന്റെ പര്യായമായി ഉപയോഗിക്കുകയാണെങ്കിൽ വരത്തില്ല. എന്തുകൊണ്ട്? യഥാസംഖ്യം അനുദേശക സമാന ഇതി ജ്ഞാപക. യഥാസംഖ്യം അനുദേശക സമാന ഇതി പാണിനിയ സൂത്രജ്ഞാപക എന്നുള്ള പാണിനിയുടെ സൂത്രത്തിൽ നിന്നും മനസ്സിലാക്കാം. അവിടെ പാണിനി സമാന എന്ന് പ്രയോഗിച്ചപ്പോൾ അവിടെ സർവനാമസജ്ഞ കാര്യം വന്നിട്ടില്ല, വന്നെങ്കിൽ സമേഷാം എന്ന് വന്നാണ്. അപ്പം സമാനാം എന്ന് ഇത് പ്രയോഗിച്ചപ്പോൾ പാണിനി ഇവിടെ സമശബ്ദത്തിനെ സർവനാമസംജ്ഞ ഇല്ലാതെ പ്രയോഗിച്ചത് അർത്ഥവ്യത്യാസം കൊണ്ടാണ്. ഇവിടെ തുല്യ അർത്ഥമാണ്, തുല്യങ്ങളായവ എന്നുള്ള അർത്ഥമാണ് അവയ്ക്ക് എന്നാണ്. അതുകൊണ്ട് സമാനമെന്നും പ്രയോഗിക്കും. അപ്പം സമശബ്ദത്തിൻ്റെ രണ്ട് രൂപവും ശരിയാണ്. അർത്ഥം നോക്കണം. സമാനം എന്ന് പറഞ്ഞാൽ തുല്യം, സമേഷ എന്ന് പറഞ്ഞാൽ സർവം. അങ്ങനെ മനസ്സിലാക്കണം. ഈ നേരത്തെ വന്ന ഗണസൂത്രങ്ങളാണ്, ഇനി അഷ്ടാധ്യായി സൂത്രം വരുന്നു. ഗണസൂത്രത്തിന്റെ പ്രയോജനം വേറെ, അഷ്ടാധ്യായി സൂത്രത്തിന്റെ പ്രയോജനം വേറെ. ഗണസൂത്രങ്ങൾ അതേ ഗണസൂത്രത്തിൽ തന്നെ, ഗണസൂത്രം തന്നെ ഇവിടെയും വന്നു. ഇവിടെ അഷ്ടാധ്യായി എന്താണ്? പൂർവപരാപര ദക്ഷിണ ഉത്തരാപര അധരാണി വ്യവസ്ഥായം അസംജ്ഞായാം ഏതേഷാം വ്യവസ്ഥായാം അസംജ്ഞായാം ച സർവനാമ സംജ്ഞ ഗണസൂത്ര സർവത്ര യാ പ്രാപ്ത സാ ജസി വാ സ്യാത്. എന്താ പറയുന്നത്? പൂർവപര തുടങ്ങിയ ഈ ശബ്ദങ്ങൾക്ക് സർവനാമ സംജ്ഞ, ഇവയെ ഗണസൂത്രത്തിൽ ഉൾപ്പെടുത്തിയതുകൊണ്ട് സർവാദീനി സർവനാമാനി എന്നുള്ള സൂത്രപ്രകാരം പ്രാപ്തമാകുന്നു. അതാണ് ആദ്യം പറയുന്നു. അങ്ങനെ പ്രാപ്തമാകുമ്പോൾ ഈ അഷ്ടാധ്യായി സൂത്രം പറയുന്നു, അങ്ങനെ പ്രാപ്തമായ സർവനാമ സംജ്ഞകൾ ജസ്സിലെ വികല്പമായിട്ട് വരും. അതാണ് ഈ സൂത്രത്തിന്റെ ആവശ്യം. ഇപ്പൊ ഗുണസൂത്രത്തിന്റെ പ്രയോജനം വരെ, ഈ സൂത്രത്തിന്റെ പ്രയോജനം വരെ. ഗുണസൂത്രം എന്താ പറയുന്നത്? വ്യവസ്ഥയിലും അസംജ്ഞയിലും ഈ ശബ്ദങ്ങളെല്ലാം സർവാധിഗണത്തിൽ പെടും, അതുകൊണ്ട് അവയ്ക്ക് സർവനാമ സംജ്ഞയുണ്ട്. അഷ്ടാധ്യായ സൂത്രം എന്താ പറയുന്നത്? അങ്ങനെ ഗണസൂത്രപ്രകാരം സർവാധിഗണത്തിൽ പെട്ടതുകൊണ്ട് ഇവയ്ക്ക് പ്രാപ്തമാകുന്ന സർവനാമ സംജ്ഞ എല്ലായിടത്തും വരും. അത് സുഖോജ സമ്മൂൾ സിസ്താഭ്യാംബിസ് എല്ലായിടത്തും സർവനാമ സംജ്ഞയുണ്ട് പൂർവ്വത്തിന്. പക്ഷേ അഷ്ടാധ്യായ സൂത്രം എന്ന് പറയുന്നു, അങ്ങനെ വന്ന ആ സർവനാമ സംജ്ഞ ജസ് വരവിരിക്കെ വികല്പമായിട്ട് വരും എന്ന് പറഞ്ഞാൽ ജസ്സില് രണ്ട് രൂപം വരും. ഉദാഹരണം, ഇപ്പോൾ പൂർവശബ്ദം വികല്പമായി സർവനാമ സംജ്ഞ വരുന്നു എന്ന് പറയുമ്പം പൂർവശബ്ദത്തിന് സർവനാമ സംജ്ഞ വരുമ്പോൾ രൂപം അങ്ങനെ വരും. അത് വന്നില്ലെങ്കിലോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അഷ്ടാധ്യായി സൂത്രം എങ്ങനെ പ്രവർത്തിക്കുന്നു, ഗണസൂത്രം എങ്ങനെ പ്രവർത്തിക്കുന്നു. രണ്ടിടത്തും പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ്? വ്യവസ്ഥായാം അസംജ്ഞായാം, ഇത് രണ്ടിടത്തും ഉണ്ട്. വ്യവസ്ഥയിലും അസംജ്ഞയിലും ആദ്യം പറയുന്നത് എന്താണ്? സർവാധിഗണത്തിൽ പെടുന്നു. രണ്ടാമത് പറയുന്നത് എന്താണ്? അങ്ങനെ സർവാധിഗണത്തിൽപ്പെട്ട് സർവനാമ സംജ്ഞ കിട്ടിയെങ്കിലും ജസ് വരുമ്പോൾ വികല്പം ആ സംജ്ഞയ്ക്ക്. അടുത്ത സൂത്രം പറയുന്നു അത് തന്നെ. അടുത്ത സൂത്രം നോക്കുക, സ്വമജ്ഞാതി ധനാഖ്യായാം. ഇതും പറയുന്ന എന്താണോ, സ്വം എന്ന് പറയുന്ന ശബ്ദത്തിന് അജ്ഞാതി ധനാഖ്യായം, ജ്ഞാതിധന ഭിന്ന അർത്ഥങ്ങളിൽ ഗണസൂത്രത്തിലൂടെ അതിന് സർവനാമ സംജ്ഞ പ്രാപ്തമായി. എങ്ങനെ? അത് ഗണസൂത്രത്തിൽ പെട്ടു, അതുകൊണ്ട് സർവനാമ അനുപ്രകാരം അതിന് സർവനാമ സംജ്ഞ കിട്ടി, സർവത്ര കിട്ടി. പക്ഷേ ജസ്സിൽ വരുമ്പോൾ ആ സർവനാമ സംജ്ഞ വികല്പമാകുന്നു. അടുത്ത സൂത്രം എന്താ പറയുന്നത്? അന്തരം ബഹിർയോഗ ഉപസംയാനയോഗോ. അത് പറയുന്നത് അന്തരശബ്ദത്തിന് ബഹിർയോഗമെന്നും ഉപസംയാനം എന്ന് പറയുന്ന അർത്ഥത്തിൽ ഗണസൂത്രത്തിലൂടെ അത് സർവാധിഗണത്തിൽപ്പെട്ടു, സർവാധീനി സർവനാമാനി പ്രകാരം സർവനാമ സംജ്ഞ കിട്ടി. എന്നാൽ ജസ് വരവിരിക്കുമ്പോൾ ഈ സൂത്രം പറയുന്നു, അഷ്ടാധ്യായ സൂത്രം എന്ന് പറയുന്നു, അങ്ങനെ പ്രാപ്തമായ സർവനാമ സംജ്ഞ ഇവിടെ വികല്പമാക്കുന്നു. അതാണ്, അതായത് പ്രാപ്തമായ ഒന്നിനെ വികല്പമാക്കുന്നു, അത്രയും ചെയ്യുന്നുള്ളൂ. നേരത്തെ തന്നെ പ്രാപ്തമാണ് എല്ലായിടത്തും. ജസ് പരമരിക്കുമ്പോൾ പ്രാപ്തമാണോ? ജസ് പരമരിക്കുമ്പോൾ സർവനാമ സംജ്ഞ ഈ ശബ്ദങ്ങൾക്ക് പൂർവ സ്വം അന്തരം ഇതിനെല്ലാം ജസ് പരമരിക്കെ പ്രാപ്തമാണോ? ആണോ? പിന്നെ ഈ സൂത്രത്തിന്റെ ആവശ്യം എന്തോന്നു? എന്നല്ല പറയുന്നു. ഈ സൂത്രം എന്താ പറയുന്നത്? ജസ് വരുമ്പോ ഈ സൂത്രം എന്ന് പറയുന്നു. അങ്ങനെ ഈ സൂത്രം ചെയ്യുന്നത് വികല്പമായി സർവനാമ സംജ്ഞ വിധിക്കുന്നു. അത് വിധിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നേരത്തെ തന്നെ പ്രാപ്തമാണ്. അവിടെ പ്രാപ്തമായ സർവനാമ സംജ്ഞ ഇത് വികല്പമാക്കുന്നു. പ്രാപ്തമായതിനെ എന്ത് ചെയ്യുന്നു? പ്രാപ്തമാകാത്തതല്ല. നേരത്തെ തന്നെ ജസ് പരമിരിക്കുമ്പോൾ അവിടെ സർവനാമ സംജ്ഞയുണ്ട്. പക്ഷെ ഇത് എന്ത് ചെയ്തു? അങ്ങനെ പ്രാപ്തമായതിനെ വികല്പമാക്കി, വികല്പമായി വിധിച്ചു. എന്തുകൊണ്ട്? അവിടെ പറയുന്നു വാ ജസി വാ പ്രാപ്താസഞ്ജ വാ പ്രാപ്തമായ സംജ്ഞ വികല്പമാക്കി വിധിച്ചു. നേരത്തെ പ്രാപ്തമായത് എങ്ങനെയായിരുന്നു? നിത്യമായി. ഏ സൂത്രപ്രകാരം? സർവാധീനി സർവനാമാനി എന്നുള്ള സൂത്രപ്രകാരം നിത്യമായി പ്രാപ്തമായി ജസ് പരമിരിക്കുക. പക്ഷെ ഈ പറയുന്ന മൂന്ന് സൂത്രങ്ങളും അഷ്ടാധ്യായ സൂത്രങ്ങളും അങ്ങനെ പ്രാപ്തമായതിനെ തന്നെ വികല്പമാക്കി വിധിച്ചു വീണ്ടും. ഈ സൂത്രത്തിന് അത്രയേ ഉള്ളൂ ജോലി, ജസിൽ പ്രാപ്തമായ സർവനാമ സംജ്ഞയെ വികല്പമാക്കി വിധിക്കുക. അല്ല, പറയാൻ പാടില്ല. പ്രാപ്തമായ സൂത്രപ്രകാരം സർവാധീനി സർവനാമാനി, വികല്പമായത് അഷ്ടാധ്യായ സൂത്രം കൊണ്ട്. അപ്പൊ പിന്നെ ഗണസൂത്രത്തിന്റെ ആവശ്യം എന്തോന്ന്? ഉൾപ്പെടുത്തുന്നു, ഇത്രയേ ഉള്ളൂ അതിന്റെ ജോലി. രണ്ടിടത്തും കണ്ടീഷൻസ് ഉണ്ട്, അതിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഗണസൂത്രത്തിൽ ഉൾപ്പെടുത്തണമെങ്കിലും വ്യവസ്ഥായം അസംജ്ഞായ. ഏതൊക്കെ? അതിനാ പറയുന്നത് സർവാദികളിൽ സർവവിശ്വ എന്ന് പറഞ്ഞപ്പോ സർവ എന്ന് പറയുന്നതിന് പകരം പൂർവ്വ അപര എന്ന് പറയണമെന്നാണോ ഉദ്ദേശിക്കുന്നത്? ഏതിന്റെ? അപ്പോ വ്യവസ്ഥായം അസപ്ഞായം എന്ന് ചേർത്തെഴുതണ്ടേ? അപ്പൊ എല്ലാത്തിനും വരത്തില്ലേ അത്? അതിന്റെ കൂട്ടത്തിൽ ഇതുകൂടെ അങ്ങ് എഴുതി വെച്ചു കഴിഞ്ഞാൽ ഈ വ്യവസ്ഥായം അസഞ്ജായം എന്ന് പറയുന്നത് എവിടെ പോവും? എവിടെ? സർവാധികണത്തിൽ പൂർവാപരങ്ങളെ പെടുത്തി എന്നിരിക്കട്ടെ, വ്യവസ്ഥായം അസഞ്ജായം വേണ്ടെന്നാണ് പറയുന്നത്. എവിടെ? അതെങ്ങനെ മനസ്സിലാക്കും പറഞ്ഞില്ലെങ്കിൽ? സ്വശബ്ദത്തിന് നാലർത്ഥമുണ്ട്, രണ്ടർത്ഥത്തില് ഇരിപ്പെടുക എന്നുള്ളത്, അത് പറഞ്ഞില്ലെങ്കിൽ എങ്ങനെ മനസ്സിലാക്കും? എന്തെങ്കിലും വിദ്യയുണ്ടോ? ഏതിന്? വ്യവസ്ഥയിൽ പെടുത്തിയാൽ മാത്രമേ അത് എളുപ്പമുള്ളൂ. പറ ഏതാണ്? സുമജ്ഞാധനാക്കിയ അത്രയും നീട്ടി പറയണ്ടല്ലേ, അതുകൊണ്ടാണ് അത് ഞാൻ അതെടുത്തത്. സംശബ്ദം, ഈ പറയുന്ന അർത്ഥത്തിൽ മാത്രമേ, അതായത് ജ്ഞാതിധനങ്ങൾ ഒഴിച്ച് മാത്രമേ അത് സർവാധിഗണത്തിപ്പെടൂ, എന്നാലേ അതിന് സർവനാമസംജ്ഞ വരൂ എന്നാണ് പാണിനി പറഞ്ഞത്. ഇനി എങ്ങനെ പറയണമെന്നാണ്? എവിടെ? ജസ്റ്റില് രണ്ട് രൂപമുണ്ട്, ജസ്സിന് രണ്ട് രൂപമുണ്ട്. അപ്പൊ അണിഞ്ഞു ഉണ്ടാക്കിയല്ല, ജസ്സിന് രണ്ട് രൂപമുണ്ട്. അപ്പൊ ആ രണ്ട് രൂപം കാണിക്കണമെങ്കിൽ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ? ഉണ്ടോ? എന്നുവെച്ചാ ചോദ്യം സമജ്ഞാധനാഖ്യാനം ഇവിടെയും പറഞ്ഞു, അഷ്ടാധ്യായനും രണ്ടു തവണ പറഞ്ഞ എന്തെന്നാണോ അതാണോ ഉദ്ദേശിക്കുന്നത്? ഗണസൂത്രം എന്തിന്, അഷ്ടാധ്യായ സൂത്രം എന്തിന്? ഒന്ന് പോരെ എന്നാണ്. അതങ്ങനെ വരിക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സൂത്രത്തിൽ നിന്ന് വേറെ സൂത്രം അങ്ങനെ വരും? ആ ഗണസൂത്രം വേറെയാണ്, അതല്ല ഇനി വന്നത്, സർവാദി ഗണത്തിൽ വന്നത്, അത് പ്രത്യേകമാണ്. അഷ്ടാധ്യായ സൂത്രം വേറെ, ഗണസൂത്രത്തിന് നമ്പർ കൊടുത്തിട്ടുണ്ടോ? അഷ്ടാധ്യായ സൂത്രത്തിന് കൊടുത്തിട്ടുണ്ടോ? 1:1:34 മറ്റീന് കൊടുത്തിട്ടുണ്ടോ? അപ്പൊ അത് ഗണസൂത്രം, ഗണത്തിൽ വരുന്ന സൂത്രങ്ങളെല്ലാം ഗണസൂത്രം. രണ്ടും ഉണ്ടായാലേ പറ്റും. എന്തുകൊണ്ട്? ഇപ്പോൾ അഷ്ടാധ്യായ സൂത്രം മാത്രമാണെങ്കിൽ പൂർവപരാപര ദക്ഷിണത്ത് എന്ന് പറഞ്ഞാൽ ജസ്സിൽ വികല്പനം ബാക്കിയുള്ളിടത്ത് എങ്ങനെ വരും? ബാക്കിയുള്ള സർവനാമസം കേട്ടുമോ? ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ പറഞ്ഞാൽ പൂർവസ്മയിൽ നിന്ന് രൂപം വരുമോ? ജസ്സിൽ വികല്പം വരും, വരത്തില്ല. അഷ്ടാധ്യായി അല്ല, ഗണസൂത്രം വന്നു കഴിഞ്ഞാൽ അതിന് സർവനാമസം കിട്ടുന്നത് കൊണ്ട് എല്ലായിടത്തും സർവനാമസംഞ്ഞുണ്ട്. പക്ഷേ ഇനി എന്ത് വേണം? പാണിനിക്ക് വേണ്ടത് ജസ്സിൽ വികല്പമാക്കണം. അതുകൊണ്ട് ഇത് വീണ്ടും പറഞ്ഞു, ഈ ശബ്ദങ്ങൾക്ക് എന്താണ് നേരത്തെ തന്നെ സർവനാമസംജ്ഞ പ്രാപ്തമാണ്. പക്ഷേ ഇവിടെ സർവനാമസംജ്ഞയെ ഞാൻ വികല്പമായി വിധിക്കുന്നു, രൂപമാറ്റത്തിന് വേണ്ടി സംജ്ഞയെ വികല്പമാക്കി. ഗണസൂത്രത്തിൽ എന്താ ചെയ്ത്? എല്ലായിടത്തും സംജ്ഞ വിധിച്ചു. ഗണസൂത്രപ്രകാരം ഏകവചനത്തിലും ദ്വിവചനത്തിലും ബഹുവചനത്തിനു വേണ്ടി സംജ്ഞ. ഈ സൂത്രപ്രകാരമാണെങ്കിലോ ബഹുവചനത്തിൽ മാത്രം. അപ്പൊ രണ്ട് സൂത്രം ഒരു കാര്യമാണോ ചെയ്യുന്നത്? രണ്ട് സൂത്രവും ഒരു അഷ്ടാധ്യായ സൂത്രവും ഗണസൂത്രവും ഒരേ കാര്യമാണോ ചെയ്യുന്നത്? എന്ത് ചെയ്യുന്നു? സർവനാമസം വിധിക്കുന്നു. ആ സമജ്ഞാധനാഖ്യായം എന്ത് ചെയ്യുന്നു? ഉൾപ്പെടുത്തിക്കൊണ്ട് സർവാധീന സർവനാമ പ്രകാരം സർവനാമസം എല്ലായിടത്തും വരും. അപ്പൊ രണ്ടിനും ഒരു ജോലിയാണോ? ആണോ? ഇപ്പൊ രണ്ടും ഉണ്ടായാലേ പറ്റും, ഒന്ന് മാത്രം വയ്ക്കാൻ പറ്റത്തില്ല. അത് അല്ലെങ്കിൽ അഷ്ടാദേശ സൂത്രം ഒഴിവാക്കാമായിരുന്നു, ജസ്സിൽ രണ്ട് രൂപം ഇല്ലെങ്കിൽ സർവാധീന സർവനാമാന പ്രകാരമെല്ലാം വരും. ഇനി ബാക്കിയുള്ള സ്ഥലത്തൊന്നും രൂപമില്ലെങ്കിൽ സമജ്ഞാധനാഖ്യാം ഒഴിവാക്കാമായിരുന്നു, ഗണസൂത്രം ഒഴിവാക്കാം. അല്ല, അതേ ഗണസൂത്രം ഒഴിവാക്കിയിട്ട് അഷ്ടാധ്യായ സൂത്രം ഉണ്ടാക്കിയാൽ മതി, ജസ്സിന് മാത്രം വികല്പം വരും, വേറെ ഒരു സ്ഥലത്തും കാണത്തില്ല. ഇവിടെ ഇപ്പോൾ അങ്ങനെയല്ല, എല്ലാ സ്ഥലത്തും സർവനാമസം വേണം, ജസ്സിന് വികല്പം വേണം. അപ്പം ഗണസൂത്രത്തിലും വരണം, അഷ്ടാധ്യായിലും വന്നാലേ അത് നടക്കത്തുള്ളൂ. അതുകൊണ്ടാണ് അതിൻ്റെ അതൊരു റെപ്പറ്റേഷൻ പോലെ തോന്നുന്നു, പക്ഷേ അങ്ങനെയല്ല. ഇതൊന്ന് ഗണസൂത്രമാണ്, മറ്റത് അഷ്ടാധ്യായ സൂത്രമാണ്. രണ്ടിൻ്റെ ജോലി രണ്ടാണ്. ഇത് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. എന്തിനാണ് രണ്ടിൻ്റെ ആവശ്യം? അല്ലെങ്കിൽ നമുക്ക് തോന്നുന്നു ഒന്നും ആവശ്യമില്ലാത്തതാണ്, രണ്ടും ആവശ്യമുള്ളതാണ്.